ഉള്ളിലിരിക്കുന്ന ചിത്തിന്റെ പ്രതിബിംബം അന്ധകരണ വൃത്തിയിൽ ഉണ്ട്. അത് വിഷയദേശത്ത് ചെല്ലുന്നു. എന്നിട്ട് വിഷയത്തിനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ഞാൻ ഇതാ പുസ്തകത്തെ അറിയുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അതിനു മുമ്പ് അവിടെ വേറൊന്നും നടക്കണം. എന്താണ്? അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതെങ്ങനെ നശിക്കും? അന്ധകരണ വൃത്തി, അത് തൈജസമാണ്. തൈജസമായ അന്ധകരണ വൃത്തി ആ വിഷയദേശത്തുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. വിഷയത്തെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. വിഷയത്തെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനത്തെ അന്ധകരണ വൃത്തി നശിപ്പിക്കുന്നു. അതിനെന്തുകൊണ്ടാ കഴിവുണ്ടാകുന്നു? അത് സാത്വികമാണോ? അതുകൊണ്ട് അതിന് വിഷയത്തെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റുന്നു. അപ്പോ അതിനുള്ള ചിതാഭാസൻ, ചിത് പ്രതിബിംബം, അത് ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു, ഗ്രഹിക്കുന്നു, അറിയുന്നു. ഇതൊരു പഴയ രീതി, വൃത്തിപ്രക്രിയ എന്ന് പറയുന്നത്. ഇന്നിങ്ങനെയാണ് പ്രത്യക്ഷം ഉണ്ടാകുന്നു എന്നൊന്നും പറയരുത്. പഴയ രീതി പറയുന്നതാണ്. പണ്ടിങ്ങനെ പറഞ്ഞിരുന്നു എന്നറിയാതെ അറിയാൻ വേണ്ടി പറയാം. പ്രത്യക്ഷം ഉണ്ടാകുന്നൊക്കെ മനുഷ്യന് ഒരുപാട് കൂടുതൽ അറിവുണ്ടായിട്ടുണ്ട്. പക്ഷെ പണ്ടിങ്ങനെയാണ് ധരിച്ചിരുന്നത്. എന്താണ്? വിഷയദേശത്ത് പോകുന്നു, വൃത്തി സാത്വികമായ വൃത്തിയാണ്, അവിടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, പിന്നെ വൃത്തി വിഷയദേശത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രകാശം വേണം. ചക്ഷുനിയന്ത്രണത്തിലൂടെ ഗ്രഹിക്കുകയാണെങ്കിൽ പ്രകാശത്തിന് സഹായത്തോടുകൂടി വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും. അവിടെ ഇന്ദ്രിയ സന്നിധർഷം ഉണ്ടാവണം വസ്തുവായിട്ട്, അതൊക്കെ വേണം. ചക്ഷുന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സംബന്ധം വേണം. വൃത്തി അവിടെ എത്തണം ചക്ഷുരേന്ദ്രിയത്തിലൂടെ. ആ വൃത്തി അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കണം. വൃത്തിയുള്ള ചിതാവാസൻ അതിനെ ഗ്രഹിക്കണം. ഇത്രയാണ്. പക്ഷെ ഇവിടെ പറയുന്ന രജസർപ്പം ശുക്തികാരചിതം അവിടെയൊന്നും അങ്ങനെയല്ല. അവിടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വസ്തുവിനെ ഞാൻ കാണുന്നു, ഇത് മറഞ്ഞു പോകുന്നില്ല എന്റെ കണ്ണിൽ നിന്ന്. വീണ്ടും എനിക്ക് കാണാം, ഇതിവിടെ തന്നെയുണ്ട്. ഇതിനൊരു സ്ഥിരതയുണ്ട്, അറിവിന് ഒരു സ്ഥിരതയുണ്ട്. രജിസർപ്പം അങ്ങനെ തന്നെയുണ്ട്. അതെന്ത് ചെയ്യുന്നു? കണ്ട് സെക്കൻഡ് കൊണ്ട് മറഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് മറഞ്ഞു പോകുന്നത്? അത് തന്നെ സങ്കല്പമായിട്ട് എന്താ മറഞ്ഞു പോകുന്നു? ആ സർപ്പം മറഞ്ഞു പോകുന്ന എന്തോ സർപ്പം പോകുന്ന അറിയുമ്പോ എന്തുകൊണ്ട്? ഇവിടെ എന്താണ്? പുറമെയുള്ള വസ്തുവിനെ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ അന്ധകരണപ്പെടുത്തി തഥാകാരത്തെ പരിണമിച്ച് ചിതാഭാസനെ അറിയുന്നു. അപ്പൊ വസ്തു അവിടെ ഉണ്ട്. പക്ഷെ രജ്ജുസർപ്പം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ സർപ്പം, രജതം എന്നൊക്കെ പറയുന്നത് അദ്വൈതികൾ പറയുന്നത് അവിദ്യാപരിണാമമാണ്. അത് അവിദ്യയുടെ പരിണാമമാണ്. അവിദ്യ എവിടുന്നു എന്ന് പറയുന്നു, ആരജ്ജു ദേശത്ത് ചൈതന്യമുണ്ട്. ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെ അവിടെയുണ്ട്. ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. രജ്ജുദേശത്തുള്ള ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. ആ വിദ്യയുടെ പരിണാമമാണ് അസർപ്പം. അപ്പൊ ഈ അവിദ്യ എന്തുകൊണ്ടങ്ങനെ പരിണമിക്കുന്നു, എന്തുകൊണ്ട് രജ്ജുവിനെ കാണുമ്പം ഇവിടെ അവിദ്യ പരിണാമമില്ല, അവിടെ രജ്ജോടെയുണ്ട്, അന്ധക്കരണ പരിണാമമാണ് അവിടെ സംഭവിക്കുന്നത്. ചിതാഭാസനാണ് അറിവുണ്ടാകുന്നത്, ചിതാഭാസനാണ് ഗ്രഹിക്കുന്നത്. അതേസമയം സർപ്പത്തെയും രജതത്തെയൊക്കെ കാണുമ്പോൾ ആ കയറിന്റെ ദേശത്തുള്ള അല്ലെങ്കിൽ കയറ് ഉപാധിയായിരിക്കുന്ന ചൈതന്യം എന്നും പറയാം. ചിപ്പി ഉപാധിയായിരിക്കുന്ന ചൈതന്യം എന്ന് വെച്ചാൽ അവിടെയുള്ള ചൈതന്യം, അതിനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. അവിദ്യ ജഡമായ വസ്തുവിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ദേശത്ത് ഈ ഉപാധി ഏതിനാണോ ഉള്ളത് അങ്ങനെയുള്ള ചൈതന്യം, ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ത്? അവിദ്യ. അവിദ്യയുടെ പരിണാമം സംഭവിക്കുന്നു. എങ്ങനെ പരിണമിക്കുന്നു? സർപ്പരൂപത്തിൽ. എന്താണ് കാരണം? ഒന്ന്, ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, ഇത് സാർ നമ്മൾ കാണുന്നത് വെളിച്ചം ശരിക്കില്ലാത്തപ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം ഭയവും മറ്റും ഉള്ള സമയത്താണ്. പിന്നെ അവിടെ കിടക്കുന്ന വസ്തുവിന് സർപ്പമായിട്ടൊരു സാദൃശ്യം വേണം, വളഞ്ഞു വളഞ്ഞൊക്കെ കിടക്കണം, നീണ്ടു കിടക്കുകയോ ഒക്കെ ചെയ്യും, അപ്പോഴേ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ വസ്തുവും ചക്ഷുരു ഇന്ദ്രിയുമായിട്ടുള്ള സന്നിധർഷം ശരിയായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് പ്രധാന കാരണം. സന്നിധർഷം സംഭവിക്കുന്നുണ്ട്, പക്ഷെ ശരിയായ രീതി സംഭവിക്കുന്നില്ല. ചിലപ്പം മന്ദ അന്ധകാരം, ഇരുട്ടായിരിക്കും, അരണ്ട വെളിച്ചം എന്നും പറയും, ഇരുട്ടെന്നും പറയാം. അരണ്ട വെളിച്ചമാണെങ്കിൽ നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിന് ആ വസ്തുവുമായിട്ട് ശരിക്കുള്ള സന്നിവേഷം ഉണ്ടാകത്തില്ല. അപ്പൊ സന്നിവേഷം ഉണ്ടാകാതിരിക്കുമ്പോൾ ഉള്ളിൽ ഭയം കാണും, വെളിച്ചം കുറവുണ്ട്. അപ്പൊ അതിനെ ശരിക്കും ഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ അവിടെയുള്ള ആ രജ്ജു ഉപാധിയായിരിക്കുന്ന ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന എന്ത്? അവിദ്യ. അവിദ്യക്ക് എന്ത് വരുന്നു? ഒരു പരിണാമം സംഭവിക്കുന്നു. എന്താണ് അവിടെ കിടക്കുന്നത്? അതിനനുസരിച്ച് ഒരു പരിണാമം. അവിടെ കിടക്കുന്ന കയറായതുകൊണ്ട് അതിനനുസരിച്ചൊരു സർപ്പ പരിണാമം. അവിടെ കിടക്കുന്നത് ചിപ്പിയാണെങ്കിൽ അതിനനുസരിച്ചൊരു വെള്ളി പരിണാമം. അങ്ങനെ പരിണാമം അവിടെ സംഭവിക്കുന്നു. ഉള്ളിലാണെങ്കിലോ, ഉള്ളില് ചൈതന്യമുണ്ട്, സാക്ഷി ചൈതന്യം എന്ന് പറയുന്നു. ഉള്ളിലിരിക്കുന്നത് സാക്ഷി ചൈതന്യം, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ആ സാക്ഷി ചൈതന്യത്തെ ആശ്രയിച്ചും അവിദ്യയുണ്ട്. ആ വിദ്യയിലും പരിണാമം സംഭവിക്കുന്നു. ബാഹ്യമായി എങ്ങനെയാണോ സംഭവിക്കുന്നത്, അതുപോലെ ഉള്ളിലും സംഭവിക്കുന്നു. ഉള്ളില് സംഭവിക്കുന്ന അവിദ്യയുടെ പരിണാമം എന്ന് പറയുന്നതാണ് അറിവ്. എന്ത്? സർപ്പജ്ഞാനം അല്ലെങ്കിൽ രജതജ്ഞാനം എന്ന് പറയുന്നത്. സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയുടെ പരിണാമം. അപ്പൊ ബാഹ്യമായി സംഭവിച്ചതും അവിദ്യാ പരിണാമമാണ്. ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണോ അവിദ്യാ പരിണാമം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ദൂരേ കാലത്ത് സംഭവിക്കും, ഏകകാലത്ത്. അവിദ്യാ പരിണാമവും ഉള്ളിലെ രണ്ടു തരത്തിലുള്ള അവിദ്യാ പരിണാമം. ഒന്ന് വിഷയരൂപത്തിൽ പരിണമിക്കുന്നു, ഉള്ളിലിരിക്കുന്ന വിദ്യ അറിവിന്റെ രൂപത്തിൽ പരിണമിക്കുന്നു. ഒരേ സമയം പരിണമിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു? ആ വസ്തു ഉണ്ടാകുന്നതും അറിയുന്നതും ഒരേ സമയം തന്നെ. അവിദ്യ പരിണാമമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അത് അറിഞ്ഞതുപോലെ തന്നെ മറയും ചെയ്യുന്നു. അന്ധകരണ പരിണാമമാണെങ്കിൽ അങ്ങനെയല്ല. അന്ധകരണ പരിണാമമാണെങ്കിൽ ഞാൻ ഈ രജ്ജുവിനെ അറിയുന്നു, രജ്ജുവാണെന്ന് അറിയുന്നു. എനിക്ക് അങ്ങനെ അറിഞ്ഞതിന് ശേഷം അവിടെ അറിവ് മറയുന്നില്ല. ഇനി അറിവ് കുറച്ച് സമയം കഴിഞ്ഞുവാണെങ്കിൽ മറയാം. മറഞ്ഞാലും അറിവ് ബാധിക്കുന്നില്ല. അത് അസത്യമാണെന്ന് എനിക്ക് തോന്നാൻ പറ്റുന്നില്ല. എനിക്കുണ്ടായ സർപ്പജ്ഞാനം മിഥ്യയാണ്, അസത്യമാണ്, ബാധിച്ചു പോയി. അറിവ് മാറിപ്പോയാലും അങ്ങനെ തോന്നുന്നില്ല. എന്തുകൊണ്ട്? അത് അന്ധകരണ പരിണാമമാണ്. ഇവിടെ ഏതൊക്കെ അന്ധകരണ പരിണാമം ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് യഥാർത്ഥ ജ്ഞാനമായിട്ട് അനുഭവപ്പെടുന്നത്. അതേസമയം അവിദ്യാ പരിണാമമാണെങ്കിലോ അത് ഒരേ സമയം വിഷയവും ജ്ഞാനവും ഒരേ സമയം പരിണമിക്കുന്നുണ്ട്. അത് കാണുന്നു, അടുത്ത സെക്കൻഡിൽ രണ്ടും മറയുന്നു. അപ്പൊ നമ്മൾ പറയുന്നു സർപ്പം മറഞ്ഞു, സർപ്പജ്ഞാനം പോയി. സർപ്പവും സർപ്പജ്ഞാനവും അസത്യമാണോ? സർപ്പവും സർപ്പജ്ഞാനവും ബാധിച്ചു എന്ന് പറയുന്നതാണ്. എന്താണ് ബാധ എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ രജ്ജുവിനെ കാണുന്നിടത്ത് രജ്ജുവുമായിട്ട് ഇന്ദ്രിയാർത്ഥ സന്നികർഷം ഉണ്ടാകും. അപ്പോ ചിതാഭാസനെ ഗ്രഹിക്കുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു. ഇവിടെ സർപ്പം, അസർപ്പത്തിന്റെ ഞാനും അവിടെ കിടക്കുന്ന കയറുമായിട്ട് പോലും ശരിക്കുള്ള ഇന്ദ്രിയാർത്ഥ സന്നികർഷം ഉണ്ടാകുന്നില്ല. ശരിക്ക് ചെറുതായിട്ടുണ്ടാകും. പിന്നെ ഈ സർപ്പത്തിന്റെ ജ്ഞാനം അങ്ങനെ ഉണ്ടാകും. സർപ്പവുമായിട്ട് ഇന്ദ്രിയ അർത്ഥ സന്നികർഷം, ഇന്ദ്രിയവും സർപ്പവുമായിട്ട് സന്നികർഷം ഉണ്ടാകും. എന്തുകൊണ്ട്? ഇന്ദ്രിയത്തിന് ഒരു വസ്തുവുമായിട്ട് സന്നിവേഷം ഉണ്ടാകണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ വേണം. എന്ത് യോഗ്യത വേണം? രൂപം വേണം, ആകൃതി വേണം. പക്ഷെ സർപ്പം നമ്മൾ പ്രത്യക്ഷമായി കണ്ടിട്ടുള്ള ഇതാ സർപ്പം എന്ന് പറയണം. നമ്മൾ കാണുകയാണ് അവിടെ. ഇന്ദ്രിയടുത്ത് അന്വേഷണം ഉണ്ടാവും. ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാണ്? സർപ്പത്തിന്റെ കാര്യമാണ്. പിന്നെ ഇന്ത്യയിലെ സന്നിവേഷം സംഭവിക്കില്ല. അതിന് രൂപമൊന്നുമില്ല ആ സർപ്പത്തിന്. കാരണ രൂപത്തോടെ ശരിക്കും അതെ കയറിന്റെ രൂപത്തോടോ കയറിന്റെ ആകൃതിയോടോ ശരിക്ക് സന്നിവേശം സംഭവിച്ചാൽ കയറിന്റെ പ്രത്യക്ഷം ഉണ്ടാകും. ഇപ്പൊ ശരിയായ ഒരു സന്നിവേശം സംഭവിച്ചില്ല എന്നുള്ളതിന് എന്താ തെളിവ്? കയറിന്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല. വെളിച്ചമുണ്ട്, സന്നിവേശം ശരിക്ക് സംഭവിക്കുകയാണെങ്കിൽ കയറിനെ തന്നെ കാണും. പിന്നെ കയറിനെ കാണുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. വളഞ്ഞ എന്തോ ഒന്ന്, വളഞ്ഞ കയറിനെ കണ്ട, എന്തോ ഒന്ന് കണ്ടതാണ് സന്നിവേശം ശരിയാവുന്നത്. പക്ഷെ നമ്മള് എന്തോ നല്ല കാണുന്ന അവിടെ, ഇതാ എന്തോ ഒന്ന് കിടക്കുന്നു എന്നല്ല, പിന്നെ എന്താ പറയുന്നത്? സർപ്പം കിടക്കുന്നു. എന്തോ ഒന്നാണെങ്കിൽ അത് വേറെ കാര്യം. ഇത് സർപ്പം അനുഭവം ഉണ്ടാകുന്ന സ്ഥലത്തെ പറയും. എന്തോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേറെ കാര്യം. എപ്പോഴാണോ നമുക്ക് സർപ്പജ്ഞാനം ഉണ്ടാകും, അപ്പോ എന്ത് സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഇന്ദ്രിയാളി സന്നിവേഷം ഉണ്ടാകുന്നില്ല സർപ്പമായിട്ട്. ഉണ്ടാകാനുള്ള ഒരു വഴിയില്ല, അതൊരു അവിദ്യാപരിണാമമാണ്. ഇതൊക്കെ അദ്വൈതി കുറേയും ചിന്തിച്ച് ഓരോരോ സമാധാനങ്ങൾ അവർ കണ്ടെത്തിയാണ്. അവർ പറയുന്നു ആ സർപ്പം എന്ന് പറയുന്നത് സാക്ഷിഭാസ്യമാണ്, ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യം അതതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന്റെ പ്രകാശമാണ് ഉള്ളിലിരിക്കുന്ന അവിദ്യാപരിണാമ രൂപത്തിലുള്ള ജ്ഞാനം. പക്ഷെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, സർപ്പം എന്ന് പറയുന്നത് രജ്ജു ഉപാധിയായിരിക്കുന്ന ചൈതന്യത്തിന്റെ ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ പരിണമിച്ചത്. എന്തകർണമല്ല, അവിദ്യ പരിണമിച്ച സർപ്പജ്ഞാനം എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന സാക്ഷി ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ പരിണമിച്ചത്. അപ്പൊ ഇവിടെ അന്ധകരണത്തിൽ നിന്നും വേറിട്ട് അവിദ്യ എന്ന് പറയുന്ന ഒരു ഒന്നിനെ സ്വീകരിക്കുന്നു. അത് സാക്ഷിയെന്നെ പ്രകാശിപ്പിക്കുന്നു. പിന്നെ അത് ക്ഷണം കൊണ്ട് മാഞ്ഞു പോകുന്നു. ഇന്ദ്രിയാർത്ഥ സന്നിവേഷം നടക്കാതെ ഒന്നിനെ നമുക്കിങ്ങനെ പ്രത്യക്ഷമായി കാണും. ഇതാ ഇവിടെ എന്ന് നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ഇങ്ങനെ സാക്ഷി ചൈതന്യം ചൈതന്യത്തിനൊന്നും പ്രകാശിപ്പിക്കാം. ശരി, ചൈതന്യം പ്രകാശിപ്പിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഉള്ളിലല്ലേ സാക്ഷീകരിക്കുന്നു. ഉള്ളില് സർപ്പം തോന്നണ്ടേ? ഉള്ളിലാണ് സാക്ഷീകരിക്കുന്നത്, ഉള്ളിലാണ് അവിദ്യ ഇരിക്കുന്നത്, ഉള്ളിലാണ് അവിദ്യയുടെ പരിണാമം വന്നത്, അറിവുണ്ടായത്. ഉള്ളില് സർപ്പം എന്ന് ബോധമുണ്ടാവും, അതുണ്ടാകുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ ഉള്ളിൽ സുഖവും ദുഃഖവും ഒക്കെ വരുന്നു. അവിടെ സുഖവും ദുഃഖവുമായിട്ടൊക്കെ ഉള്ളിൽ വരുമ്പോൾ അതുമായിട്ട് ഏതെങ്കിലും ബാഹ്യേന്ദ്രിയങ്ങളുമായിട്ട് സന്നിവേശം ഉണ്ടാകും. സുഖദുഃഖാദികൾക്ക് ഉണ്ടാവും. സുഖദുഃഖാദികൾക്ക് ബാഹ്യേന്ദ്രിയമായിട്ടുള്ള സന്നിവേശം ഉണ്ടാകത്തില്ല. പക്ഷേ സുഖദുഃഖാദികളുടെയൊക്കെ അനുഭവം നമുക്കുണ്ടാകുന്നു. അവിടെ എങ്ങനെ അനുഭവം ഉണ്ടാകുന്നു? അഹം സുഖി, അഹം ദുഃഖി, അതുപോലെ അഹം സർപ്പ, അങ്ങനെ ഞാനും ഉണ്ടാവേണ്ടതല്ലേ? കാരണം ഉള്ളിലുള്ള അറിവല്ലേ അത്, അങ്ങനെ ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ട്? കാരണം പുറമി കിടക്കുന്ന ആ കയറിന് അതുമായിട്ട് ഒരു ഇന്ദ്രിയ സന്നിവേശം അപൂർണമായിട്ടുണ്ടായി, പൂർണമായിട്ടല്ല. അതുകൊണ്ട് ആ കയറിനെ കയറായിട്ട് അറിയുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു? ഇത് എന്ന് അറിയുന്നു. ഇപ്പോ ആ ബ്രഹ്മസ്ഥലത്തും ബ്രഹ്മം ഉണ്ടാകുന്നവന് കയറിനെ കുറിച്ച് ഇത് എന്നുള്ള അറിവുണ്ട്. കയറിനെ എങ്ങനെ അറിയുന്നു? ഇത് എന്നറിയുന്നു. കാരണം ഇതെന്നറിയുന്നു. അപ്പൊ ഇതെന്നുള്ള എന്നാ കയറൊന്നും അറിയുന്നില്ല. ഇതീന്നത് ഇതെന്ന് അറിയാൻ എന്താ കാരണം? കാരണം അത് ശരിയായ ഇന്ദ്രിയ സന്നികക്ഷോടെ ഉണ്ടാകാത്തോണ്ട് ഇതെന്നറിയുന്നു. ആണ് അയം സർപ്പ, ഈ സർപ്പം എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് എന്ന് അറിവുണ്ടാകുന്നത് അവിടെ അത് സർപ്പത്തെ കുറിച്ചുള്ള അറിവാണ്. ശരിയായ ഇന്ദ്രിയ സന്നിവേശം നടക്കാത്തതുകൊണ്ട് സർപ്പമെന്ന് അറിയുന്നതിന് പോലും എന്തറിഞ്ഞു? ഇതെന്നറിഞ്ഞു. അവിടെ ആ സർപ്പം ഉപാധിയായി രജ്ജു, സർപ്പമല്ല രജ്ജു ഉപാധിയായിരിക്കുന്ന ചൈതന്യത്തിന്റെ അവിദ്യ പരിണമിച്ചതാണ് സർപ്പം. സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യാപരിണാമമാണ് സർപ്പജ്ഞാനം. പക്ഷെ അതുള്ളിൽ അറിയുന്നില്ല ഇത് എന്നറിയുന്നു. അവിടെ ഈ രണ്ട് പരിണാമം ഒരേ കാലത്ത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകജ്ഞാനം പോലെയല്ല, പുസ്തകത്തെ ഞാൻ അറിയാത്തപ്പോഴും പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. പുസ്തകത്തെ അറിഞ്ഞ് പേനയെ അറിയുന്നു, അപ്പോഴും പുസ്തകമുണ്ട്. ഇതങ്ങനെയല്ല, അറിയുന്ന സമയത്ത് മാത്രമേ നിലനിൽക്കുള്ളൂ. ഒറ്റഴിക്കുന്നു സംഭവിക്കുന്നു, രണ്ടും മാറുന്നു. അറിവ് പോകുന്നതോടൊപ്പം തന്നെ സർപ്പവും പോകുന്നു, സർപ്പം പോകുമ്പോൾ തന്നെ അറിവും പോകുന്നു. അത് അവിദ്യാപരിണാമമാണ്. ഇപ്പൊ ഈ മുമ്പേരിക്കുന്ന പുസ്തകത്തെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ രജ്ജുവിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതുള്ളതാണ്. പക്ഷേ സർപ്പത്തെക്കുറിച്ചോ സർപ്പജ്ഞാനത്തെക്കുറിച്ചോ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അത് ബാധിച്ചു പറഞ്ഞല്ലോ, സാക്ഷിവാസ്യമാണ്. ഒരേ സമയം ഉണ്ടാകുന്നു, ഒരേ സമയം മറഞ്ഞു പോകുന്നു. അപ്പൊ സത്ത് എന്ന അനുഭവത്തിന് ഉണ്ടാകുന്നില്ല സ്ഥായിയായിട്ട്. അതുകൊണ്ട് തന്നെ സത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി സാറിന് പറയുന്ന ആത്യന്തിക സത്യം അങ്ങനെയുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇനി അസത്യം എന്ന് പറയാനും പറ്റില്ല. എന്തുകൊണ്ട്? കാണുന്നതിന് അസത്യം എന്ന് പറഞ്ഞൂടെ? അസത്യം എന്ന് പറഞ്ഞാൽ ആകാശ കുസുമം പോലെ അസത്യം എന്ന് പറയാൻ പറ്റില്ല. ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. കാരണം ആകാശ കുസുമം എന്ന് പറയുന്നത് നമുക്ക് അനുഭവത്തിന് വിഷയമാകും. അപ്പൊ ഇതങ്ങനെയല്ല, ആകാശ കുസുമം പോലെ ഇല്ലാത്തതല്ല. എന്നാൽ രജ്ജുവിനെ പോലെ അത് സത്തും അല്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അതാണ് അവിദ്യയുടെ പ്രത്യേകത. അവിദ്യ എന്ത് ചെയ്യുന്നു? അത് രജ്ജുവിനെ പോലെ സത്തുമല്ല, ഉള്ളതുമല്ല, ആകാശ കുസും പോലെ ഇല്ലാത്തതുമല്ല. അപ്പൊ അവിദ്യയും അവിദ്യയുടെ കാര്യം എപ്പോഴും അങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെന്തു പറയും? നിർവചനീയം. സത്തെന്നോ അസത്തെന്നോ നിർവചനത്തിന് സാധ്യമല്ലാത്തതുകൊണ്ടത് അനിർവചനീയമാണ്. അവിദ്യാപരിണാമമായിരിക്കുന്ന സർപ്പവും സർപ്പത്തിന്റെ ജ്ഞാനവും രണ്ടും അനിർവചനീയമാണ്. അനിർവചനീയം എന്ന് വെച്ചാൽ പറയാൻ വയ്യാത്തതെന്നുള്ള അർത്ഥമല്ല. പിന്നെയോ സത്തെന്നോ അസത്തെന്നോ തീരുമാനിക്കാൻ കഴിയാത്തത്. സത്തെന്നോ അസത്തെന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം, രജ്ജുവിനെ പോലെ സത്തെന്നോ ആകാശദിവസവും പോലെ അസത്തെന്നോ പറയാൻ കഴിയാതെ നമുക്കുള്ള അനുഭവത്തിൽ വരികയും മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അനുവചനീയ സർപ്പോത്പത്തി എന്ന് പറയുന്നു. രജ്ജുവിന്റെ ദേശത്ത് രജ്ജു വില്ലെന്ന് പറഞ്ഞാൽ രജ്ജുവിന്റെ പുറത്തല്ല, രജ്ജുവിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തുമല്ല. പിന്നെ രജ്ജു ദേശത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാണോ? രജ്ജു ദേശത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞു രജ്ജുവാകുന്ന ഉപാധി യോടുകൂടിയ ചൈതന്യം, രജ്ജുവാകുന്ന ഉപാധിയുള്ള ചൈതന്യം, ആ ചൈതന്യത്തിൽ സാധാരണ നമ്മള് രജ്ജുകൾ സർപ്പം എന്ന് പറഞ്ഞാൽ രജ്ജു സർപ്പമായി മാറുന്നോ അല്ലെങ്കിൽ രജ്ജുവിന്റെ പുറത്ത് സർപ്പം ഇരിക്കുന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല. പിന്നെ രജ്ജുവിൽ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രജ്ജു ഉപാധി ഏത് ചൈതന്യത്തിനാണോ ആ ചൈതന്യം, ആ ചൈതന്യത്തിൽ ആ ചൈതന്യത്തിൽ അവിദ്യ എല്ലായിടത്തും ഉണ്ട്, അപ്പൊ ആ ചൈതന്യത്തിലും ഉണ്ട്. അത് പറഞ്ഞു. അപ്പൊ അവിടെ അന്ധകരണ വൃത്തിയെ സ്വീകരിക്കാൻ പറ്റില്ല, അവിദ്യാവൃത്തിയെ തന്നെ സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് തന്നെ ആ സർപ്പ അവിദ്യാപരിണാമം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? രൂപം ഉണ്ടല്ലോ സർപ്പത്തിന്റെ ആകൃതി, സർപ്പത്തിന് വേറെ ഏതാകൃതി ആകൃതി എന്തുകൊണ്ടോ അതിനെ അവിദ്യാവൃത്തിയായി സ്വീകരിക്കുന്നു. അത് തന്നെ വിദ്യാഭരണമായി എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നാണ് അത് പറഞ്ഞിട്ട് ഇതുവരെ വന്നത്. എന്താ എന്റെ ചോദ്യം? എന്താണ് എന്തുകൊണ്ട് അതിനാ വിദ്യാഭരണമായി സ്വീകരിക്കുന്നു? അതിന്റെ ഉത്തരവ് വേണ്ട, ഞാൻ പറഞ്ഞതാ. അത് മറഞ്ഞു പോകുന്നു, അത് ക്ഷണികമാണ്. സാധാരണ നമ്മൾ അന്ധകരണ വൃത്തിയിലൂടെ അറിയുന്ന ഒരു വസ്തു ക്ഷണികമല്ല. അതവിടെ ഉണ്ട്, ഇതെന്റെ മുമ്പിൽ ഉണ്ട്. എന്റെ അറിവ് മാറിപ്പോവാം, പക്ഷെ എന്റെ അറിവ് മാറിപ്പോകുമ്പോൾ ഈ വസ്തു മാറിപ്പോകുന്നില്ല. മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഞാനിതിനെ അറിയുന്നു. അടുത്ത നിമിഷം ഞാനിതിനെ അറിയുന്നു, അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവില്ല. ഇപ്പൊ ഞാൻ പുസ്തകത്തെ കുറിച്ച് അറിയുന്നു, അടുത്ത നിമിഷം ഞാൻ മൊബൈലിനെ കുറിച്ച് അറിയുന്നു. അപ്പൊ പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ല. പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് പോയപ്പോ ഈ പുസ്തകം പോയോ? വീണ്ടും ഞാൻ അങ്ങോട്ട് നോക്കിയ പുസ്തകം തന്നെ, വീണ്ടും നോക്കിയ പുസ്തകം തന്നെ, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ പുസ്തകം തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് പോലും കാണത്തില്ലല്ലോ, കാണുന്നു സർപ്പത്തെ. സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെക്കൻഡിന്റെ അംശമാണ് അത്. കാണുന്നു, മറയുന്നു. അടുത്ത് ഞാനെന്ത് ചെയ്യുന്നു? കയറിനെ കണ്ടു. കയറിനെ കണ്ടപ്പോഴത്തേക്ക് സർപ്പം അവിടെ ഇല്ല. പിന്നെ കാണണം എന്നുള്ളതിന് യാതൊരു നിയമവും ഇല്ല. ഇതങ്ങനെയല്ല. പുസ്തകം എന്ന് പറയുന്നത് ഇന്ദ്രിയ അടുത്ത സന്നിവേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ വെളിച്ചവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പുസ്തകത്തിന്റെ ഞാൻ ഉണ്ടായാലേ പറ്റും. എനിക്ക് പുസ്തകം എന്നുള്ള ഞാൻ ഉണ്ടായിരിക്കും. ആ ജ്ഞാനം മാറുമ്പം പുസ്തകം മറിഞ്ഞ് പോകുന്നില്ല. പക്ഷെ സർപ്പം അങ്ങനെയല്ല. ഏത് സമയമാണോ ആ ജ്ഞാനം പോകുന്നത് ആ സമയം എന്ത് ചെയ്യുന്നു? സർപ്പമില്ല. പിന്നെ അവിടെ കയറുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പൊ അവിടെ അതുകൊണ്ട് എന്ത് സ്വീകരിക്കണമെന്നാ പറയുന്നത്? എന്ത് സ്വീകരിക്കണമെന്നാ ഇപ്പൊ പറഞ്ഞു? അവിദ്യാവൃത്തിയെ സ്വീകരിക്കും. സർപ്പത്തെ അവിദ്യാ പരിണാമമായി സ്വീകരിക്കണം. ഉള്ളിലുണ്ടാകുന്ന അറിവിനെ അവിദ്യാപരണവുമായി സ്വീകരിക്കും. രണ്ടും അവിദ്യാപരണവുമായ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? രണ്ടും ഒരേ സമയം മറഞ്ഞു. ഇതാണ് വിശദീകരണം. ആരുടെ വിശദീകരണം? അന്ത്യവേദിയുടെ വിശദീകരണം. ഇത് ഒരു വിശദീകരണം, ഇനി വേറെയുണ്ട്. അതായത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, ഇതില് പ്രഭാകരൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. എന്താണ് പ്രഭാകരൻ പറയുന്നത്? എന്താണ് ഇവിടെ ഇതിനെ കാണുന്നു, കയറിനെ കാണുന്നു, സർപ്പത്തെ സ്മരിക്കുന്നു, അവിടെ ഭ്രമമില്ല. ഭ്രമം എന്ന് പറയുന്ന ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. എല്ലാവരും ഇതൊരു അഭിപ്രായമല്ല പറയുന്നത്. അദ്വൈതി പറയുന്ന അങ്ങനെയല്ല, അവിടെ ഭ്രമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവിദ്യാപരിണാമത്തിലൂടെ ഒരു സർപ്പം അവിടെ ഉണ്ടായി. ആ സർപ്പത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് അവിദ്യയുടെ പരിണാമമാണ്, അത് അനുവചനീയമാണ്. സത്വമെന്നോ അസത്വമെന്നോ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് അതിന്റെ കാരണമായിരിക്കുന്ന അവിദ്യയും അനുവചനീയമാണ്. അവിദ്യയും സത്വമെന്നോ അസത്വമെന്നോ നിർവചിക്കാൻ കഴിയില്ല. അനുവചനീയം എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തതെന്നല്ല, സത്വമെന്നോ അസത്വമെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ് വിദ്യ. കാരണം സർപ്പം ഇങ്ങനെ ഒരു രീതിയാണ് കാണിക്കുന്നത്. സർപ്പത്തിന്റെ സ്വഭാവം ഇതാണ്, ഒരു ക്ഷണം കൊണ്ട് എന്ത് ചെയ്യുന്നു? അറിവും പോകുന്നു, സർപ്പവും പോകുന്നു. അപ്പൊ അത് സത്വമെന്നോ അസത്വമെന്നോ നിർവചിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്തിന്റെ പരിണാമമാണോ അവിദ്യ. അതുകൊണ്ട് അവിദ്യ എന്താണോ, സത്വമെന്നോ അസത്വമെന്നോ തീരുമാനിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഇതെല്ലാം എന്താണോ, ഇങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് യുക്തിയുടെ അനുഭവം, യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതാണ്. ഇങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് എന്ന്. അതാണ് ഇതൊക്കെ യുക്തി കൊണ്ട് ആണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നതാണ്. അവിടെ അന്ധകരണ വൃത്തി അല്ല, അവിദ്യാവൃത്തിയാണ് എന്ന് പറയുന്നതിനൊരു യുക്തിയുണ്ട്. അപ്പൊ എന്താണ് അന്ധകരണ വൃത്തി, അതെവിടെ സംഭവിക്കുന്നു? സാധാരണ പ്രത്യക്ഷങ്ങളിലെല്ലാം അന്ധകരണ വൃത്തി വിഷയാകാരത്തെ പ്രാപിച്ച് ചിതാഭാസ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. ഇതെല്ലായിടത്തും ഒരുപോലെ പഞ്ചദശിയിലും മറ്റും അങ്ങനെ വിശദീകരിക്കും. പഞ്ചദശി മാത്രമല്ല, അതുപോലുള്ള പലയിടത്തും. നിങ്ങൾ പഞ്ചദശി പഠിച്ചായിരുന്നു? അത് വലിയ കാര്യമൊന്നുമില്ല, സ്വയം വായിച്ച് പഠിക്കാത്ത കഥയുള്ളൂ. അപ്പോ അങ്ങനെ പല യുക്തികൾ കൂട്ടിയാണ്, പലതരത്തിലുള്ള യുക്തികൾ കൂട്ടി ചേർത്തിട്ടാണ് ഇത് രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയുന്നത്. അവിദ്യാ പരിണാമമാണെന്ന് പറയുന്നത്, അന്ധകരണ പരിണാമം അല്ല എന്ന് പറയുന്നു. സാധാരണ അനുഭവങ്ങളെല്ലാം എന്താണ്? അത് അന്ധകരണ പരിണാമമാണ്. അവിടെ സംഭവിക്കുന്ന അന്ധകരണ പരിണാമം, അവിടെ എല്ലായിടത്തും അന്ധകരണ വിഷയരൂപത്തിൽ പരിണമിക്കുന്നു, ചിതാഭാസം പ്രകാശിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യമല്ല സംഭവിക്കുന്നത്. അവിദ്യ തന്നെ പരിണമിക്കുകയാണ്. ഇത് വളരെ അദ്വൈതികളെ സംബന്ധിച്ച്, ഈ രജ്ജസർപ്പ ഭ്രാന്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. ഇത് പല പ്രശ്നങ്ങൾക്കും അവർക്ക് സമാധാനവും കൊടുക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ടത് ഒരുമിച്ച് മാറിപ്പോകും, അവിദ്യ എന്തുകൊണ്ടിങ്ങനെ അനുവചനീയമായി, അവിടെ ഇന്ദ്രിയ അർത്ഥമായിട്ട് സന്നിവേഷം സംഭവിക്കാതെ തന്നെ ഇതിന്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു, സാക്ഷിവാസ്യം അതൊന്നും വിടാൻ പാടില്ല, സാക്ഷി പ്രകാശിപ്പിക്കുന്നു. ആസ്യം ഇവിടെയാണെങ്കിലോ എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു, പുസ്തകത്തിന്റെ കാര്യത്തിൽ പറയുന്നതൊന്നും നിങ്ങളെ മനസ്സിലിക്കുന്നില്ല. പുസ്തകത്തിന്റെ കാര്യത്തിൽ എങ്ങനെ അറിവുണ്ടാകുന്നു, ചിതാഭാസം പ്രകാശിപ്പിക്കുന്നു. രജ്ജുസർപ്പത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അറിവുണ്ടാകുന്നു, സാക്ഷി. രണ്ട് വ്യത്യാസമുണ്ട്. ഇന്ന് ഇതുവരെ കേട്ടിട്ടില്ല, മുമ്പ് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ അങ്ങനെ അത് സുഖദുഃഖാദികൾ, സുഖദുഃഖാദികളെ കാര്യം പ്രകാശിപ്പിക്കുന്നു സാക്ഷി. എന്തുകൊണ്ട് അവിടെ ഇന്ദ്രിയുടെ സന്നിവേഷം ഇല്ലല്ലോ, ഇന്ദ്രിയ ഉള്ളിലിരിക്കുന്ന സുഖമായിട്ട് ഇന്ദ്രിയത്തിന് സന്നിവേഷം ഉണ്ടാകും ഇല്ല. അപ്പൊ സാക്ഷി ഉള്ളിൽ എന്തെങ്കിലും വേണം അതിനെ പ്രകാശിപ്പിക്കാൻ, അറിയാൻ. പ്രകാശിപ്പിക്കാന്ന് വെച്ചാൽ അറിയുക. അപ്പൊ അവിടെ ഉള്ളിലിരിക്കുന്ന എന്താണോ സാക്ഷി, ചൈതന്യം. ആ സാക്ഷിയുടെ പ്രത്യേകതകൾ വേദാന്ത പരിഭാഷയിലും പഠിക്കും, അതിന്റെയൊക്കെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇവിടെ സാക്ഷിയൊക്കെ കണക്കാക്കുന്നത്, അവിടെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ സാക്ഷി എന്ന് മനസ്സിലാക്കിയോ. പക്ഷെ ഇവിടെ ബാഹ്യമായ ദേശത്തിരിക്കുന്ന ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ അല്ല രജ്ജുസർപ്പത്തിന്റെ അനുഭവം ഉണ്ടാകും. ബാഹ്യമായ വസ്തുവിനെ പ്രകാശിപ്പിക്കാറുണ്ട്, ചിതാഭാസനുണ്ട് എല്ലായിടത്തും. ചിതാഭാസം വൃത്തിയിൽ കയറി അവിടെ ചെന്ന് അതിനെ ഗ്രഹിക്കും. പിന്നെ ചിതാഭാസൻ വൃത്തിയിൽ അവിടെ ചെന്ന് അതിനെ ഗ്രഹിക്കുമ്പോൾ ഉള്ളിലങ്ങനെ അറിവുണ്ടാകുന്നു. അതിനും പ്രക്രിയകൾ പലതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്ന് വേദാന്ത പരിഭാഷ വരുമ്പോൾ അവിടെ പഠിക്കും. പഞ്ചദേശിയിൽ വേറൊരു പ്രക്രിയ പറയും. എന്നാലും ചിതാഭാസം പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാകും. പക്ഷെ രജ്ജുസർപ്പം ഈ ചിതാഭാസനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആ ഇന്ദ്രിയടുത്ത് സന്നിവേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ദ്രിയത്തിലൂടെ അന്ധകരണം എവിടെ പോകും? വിഷയത്തിൽ പോകും. ഇവിടെ ഇന്ദ്രിയടുത്ത് സന്നിവേഷം വിഷയവുമായിട്ട് ശരിയായിട്ട് ഉണ്ടാകുന്നില്ല. എന്നാ ചെറിയൊരു സന്നിവേഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കയറെന്ന് ഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇതെന്ന് ഗ്രഹിക്കുന്നു. ഇതെന്നറിയുന്നതിനുള്ള സന്നിവേഷം ഉണ്ടാകും, പക്ഷെ അത്രയും കൊണ്ട് വസ്തുജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പൊ പറയുന്നു ആ അവിദ്യയിൽ ക്ഷോഭം ഉണ്ടാകുന്നു എന്നാ പറയുന്നു. എന്നുവെച്ചാൽ അവിദ്യയിൽ ഒരു ഇളക്കം ഉണ്ടാകുന്നു എന്നാ, എന്നുവെച്ചാൽ പരിണാമം സംഭവിക്കുന്നു എന്നാണ് അദ്വൈതികൾ പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ അവിദ്യയ്ക്ക് പരിണാമം സംഭവിക്കുന്നു. സംഭവിച്ചാൽ അത് സർപ്പമായി മാറുന്നു. എങ്ങനെ? ഭ്രാന്തി സർപ്പം. ഒറിജിനൽ സർപ്പമല്ല, അവിദ്യയ്ക്ക് ഒറിജിനൽ സർപ്പമാകാൻ പറ്റത്തില്ല. ഒറിജിനൽ സർപ്പം വേണമെങ്കിൽ അതിന്റെ തള്ള പ്രസവിക്കുകയും മുട്ടയിടുകയൊക്കെ വേണം. ഇതെങ്ങനെയല്ല, ഭ്രാന്തി സർപ്പമായി പരിണമിക്കുന്നു. അപ്പോ ഉള്ളിൽ എന്ത് ചെയ്തു? അതേ കാലത്ത് തന്നെ ഉള്ളിൽ എന്തുണ്ടായി? അവിദ്യ പരിണാമമായ ജ്ഞാനവും ഉണ്ടായി. ഗ്രഹിക്കുന്നു, രണ്ടും ക്ഷണം കൊണ്ടും പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് അത് അനിർവചനീയവുമായി, സാധാരണ സർപ്പം പോലെ. അപ്പൊ അപ്പൊ പുറത്തു കിടക്കുന്ന കയറ് പാമ്പുണ്ടാവുകയോ കയറ് പാമ്പായി മാറുകയോ ഒന്നും ചെയ്തില്ല. അതവിടെ തന്നെ ഇരിക്കുന്നതിന് യാതൊന്നും സംഭവിക്കുന്നു. എല്ലാം സംഭവിക്കുന്ന ഇവിടെ അവിദ്യയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ കയറ് പോലെ ആത്മാവിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു, അന്ധക്കരണത്തിനും മറ്റും നടക്കുന്നു. എങ്ങനെയാണോ അവിദ്യയിൽ മാത്രം മാറ്റങ്ങൾ വന്നത്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആത്മാവിലൊന്നും വരുന്നില്ല, മായയിലോ അവിദ്യയിലോ ഇവിടെ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സംഭവിക്കില്ല. അയാൾക്ക് എന്താണോ അറിവുണ്ടാകുന്ന അറിവുണ്ടാകത്തുള്ളൂ. ഇപ്പൊ ജീവിതത്തിൽ ഒരിക്കലും അയാൾ സർപ്പത്തെ കണ്ടിട്ടില്ലെങ്കിൽ അയാൾക്കുണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്? അയാളെ ഈ ഭയം, ഇത് ഉണ്ടാകുന്നതിന് ഒരു കാരണം അയാളുടെ ഉള്ളിലുണ്ടായ ഭയമാണ്. എന്തിന്റെ ഭയം? സർപ്പത്തിന്റെ ഭയം. അത് മുമ്പ് കണ്ടതിന്റെ ഭയമാണ്. ഇനി സർപ്പത്തെ കാണുമെന്ന് വേണ്ട, നിർബന്ധമൊന്നുമില്ല. അപ്പൊ സർപ്പഭ്രാന്തി ഉണ്ടാകുന്നതിന് ഒരു ഓലപ്പാമ്പ് കണ്ടാലും മതി. കുട്ടികളെയൊക്കെ ഓല കൊണ്ട് പാമ്പുണ്ടാക്കില്ല, കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി അറിയാമോ, ഓല മുടക്കി മുടക്കി മുടക്കി മുടക്കി ഓലപ്പാമ്പ്. ഇത് കണ്ടാലും മതി, അത് കണ്ട് കുട്ടിയെ ഇത് പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മതി. കയറ് കണ്ടാമേ എന്ത് ചെയ്യും, ഓലപ്പാമ്പിനെ കാണും. അല്ല അങ്ങ് ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ പാമ്പിന്റെ പാവയോ പ്ലാസ്റ്റിക് പാമ്പോ എന്തിനെങ്കിലും കണ്ടി പാമ്പെന്ന് പറഞ്ഞാൽ അതിന് ഭയന്നാ മതി, കാണുന്നു അതുപോലെ ഒന്നായി. അല്ല ജീവനുള്ള പാമ്പിനെ കാണുമോ നിർബന്ധമൊന്നും. ഇത് സ്മരണയെന്നല്ല പറയും. ആ അത് വേണം, അത് വേണം. ഏത് ബ്രഹ്മത്തിനും നമുക്ക് അനുഭവമുള്ളതുമായി ബന്ധപ്പെട്ടേ വരത്തുള്ളൂ. എന്തെങ്കിലും ഒരു ആ അനുഭവമായിട്ട് അനുഭവിച്ചാൽ അതുപോലെ വരണമെന്നില്ല. അനുഭവം അതുമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പറക്കുന്ന പക്ഷി കാണും, വേയുന്ന സർപ്പത്തെയും കാണും. രണ്ടും കണ്ടിട്ടുണ്ട്. സർപ്പത്തെ ഭയങ്കര ഭയമാണെങ്കിൽ സ്വപ്നത്തിൽ പറക്കുന്ന സർപ്പത്തെ കാണും. എന്തുകൊണ്ട്? അവിടെ ഇത് രണ്ടും കൂടെ മിക്സാവും, സംസ്കാരങ്ങൾ മിക്സാവും. ഇതൊക്കെ പറഞ്ഞില്ലേ, ഇത് പഴയ ആൾക്കാർ ഇങ്ങനെയാണ് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ. അവർക്ക് അനുഭവത്തിന് വ്യത്യാസം കാണിക്കണം. പുസ്തകത്തിന്റെ അനുഭവം പോലെ അല്ല എന്തിന്റെ അനുഭവം, സർപ്പത്തിന്റെ അനുഭവം. ആ വ്യത്യാസം കാണിക്കുകയാണ്.